നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തി ഇന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമാ ആതിരേ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയൂ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി ശ്യാമരാജിയിൽ രാവിൻ്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ ശ്യാമരാജിയിൽ രാവിൻ്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ പനിമതി മുഖിവാലേ അരികിൽ നിറമണിയും പടവുകളിൽ കതിരൊളി തഴുകും നിളയിൽ സ്വരമൊഴുകി ധനുമാസം മൃദുമതിയ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി ചൊല്ലുന്ന പരിഭവങ്ങളിൽ പ്രേമധാരയൂർന്നുലഞ്ഞ കൗതുകങ്ങളിൽ അലർഷര പരിതാപം കേൾക്കൂ ഞാൻ കേൾക്കൂ അലിയും പരിമൃദുവാം പദഗതിയിൽ അരമണി ഇളകുമൊരണിയിൽ അലഞ്ഞുറിയിൽ കസവണികൾ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമാ ആതിരേ ഗുരുജനമെഴുതാനണയു നീലരാ